ലോക്മാന്യ തിലകിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടനെ പുറപ്പെടും. യാത്രയും കൃത്യാധ്യാം വിജയ ഗാഡി നമ്പർ 8645 അലപ്പേ സേ ഹോക്കർ ലോക്മാന്യ തിലക് സേ ട്രിവാൻഡ്രം തക് ജാനെ വാലി ലോക്മാന്യ തിലക് ട്രിവാൻഡ്രം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 സേ തോടി ഹി ദേർ മേ റവാനാ ഹോഗി. Your attention please. Train number 16345 Lokmanya Tilak Trivandrum Express via Alappey will leave shortly from platform number 3. Thank you. Thank you. കേട്ടോ. అందమైన పాండిచ్చేరి నగరాన్ని సందర్శిస్తున్న మీ అందరికీ స్వాగతం. మీ వాహనాలను